പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം 48 ശ്ലോകം. സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഇവിടെ ഭഗവാൻ പറഞ്ഞത് യോഗസ്ഥനായി കർമ്മം ചെയ്യുക എന്നാണ്. യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് യോഗം എന്താണ്? സമത്വം. ആ യോഗസ്ഥിതനായി കർമ്മം ചെയ്യുമ്പോൾ സംഘത്തെ ത്യജിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് കർമ്മയോഗിയോടാണ്. ആ കർമ്മയോഗിയുടെ സംഘത്യാഗം അത് ഏതുവരെ ആകാം? അതാണ് ഇവിടെ ഭാഷ്യത്തിൽ പറഞ്ഞത്, ഈശ്വരോ മേ തുഷ്യതു ഇതി സംഘം തെക്വ. അതുവരെയുള്ള ത്യാഗത്തെ ആണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ എന്നിൽ പ്രസാദിക്കട്ടെ എന്നുള്ള ആ സംഘവും കൂടി ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യാനാണ്. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴെല്ലാം മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കർമ്മയോഗിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം പലരും പല ചോദ്യങ്ങളും വരാറുണ്ട്. ഒന്ന്, ഇതാണ് ഈ പറയുന്ന തരത്തിൽ ഇത് പ്രായോഗികമാണോ? ഒരു ഈശ്വരന്റെ അനുഗ്രഹം കൂടി പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക, അത് പ്രായോഗികമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഈ ചോദ്യം ഒരു കർമ്മയോഗിയുടെ നിലയിൽ നിന്നല്ല, ഒരു കേവല കർമ്മിയുടെ നിലയിൽ നിന്നാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ശരിയാണ്. ഒരു കാരണം ചോദ്യം ചോദിക്കുന്ന ആള് ഒരു കർമ്മയോഗിയുടെ നിലയിലേക്ക് എത്താതെ ഒരു കേവല കർമ്മിയുടെ നിലയിൽ നിന്ന് കർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ സ്വന്തം നില മാറ്റി ചവിട്ടാതെ ഈ പറയുന്ന കാര്യം മനസ്സിന് പിടികിട്ടത്തില്ല. ഒരു കർമ്മിയുടെ നിലയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് അസാധ്യമാണ്. അയാൾ കർമ്മ യോഗിയുടെ നിലയിലേക്ക് മാറിയാലേ ഈ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാകും, അല്ലെങ്കിൽ പ്രായോഗികമാണ് എന്ന് കരുതാൻ വഴിയുള്ളൂ. ഒരു കർമ്മി കർമ്മയോഗിയായി മാറുന്നത് അത് എവിടെ നിന്നാണ് മാറ്റം വരുന്നത്? ഏത് സമയത്താണ് കർമ്മി കേവല കർമ്മി കർമ്മയോഗിയായി മാറുന്നത്? അത് കർമ്മയോഗത്തെക്കുറിച്ചുള്ള ഈ പറയുന്ന ബുദ്ധി ഒരാൾ ഗ്രഹിക്കുമ്പോഴാണ് അയാൾക്ക് കർമ്മി എന്നുള്ള നിലയിൽ നിന്നും കർമ്മയോഗി എന്നുള്ള നിലയിലേക്ക് മാറാൻ കഴിയുന്നത്. അപ്പോൾ പ്രധാനമായിരിക്കുന്നത് ഇവിടെ ആവർത്തിച്ച് പറയും ഭഗവാൻ തന്നെ, ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യണം. ആദ്യം കർമ്മയോഗത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കുക, അതാണ് മുഖ്യമായി പറയുന്നത്. ആ അറിവ് ആർജിച്ച ഒരുവന് മാത്രമേ കർമ്മത്തിൽ കർമ്മയോഗത്തെ ചേർക്കാൻ പറ്റൂ, യോഗയുക്തനായി കർമ്മം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ കർമ്മയോഗത്തിൻ്റെ ഒരു പ്രധാനമായ അംഗത്തെ പറയുന്നത് എന്താണ്? സംഘം തെക്കുക, സംഘത്യാഗം. ഈ സംഘം എന്ന് പറയുന്നത് എന്താണ്? സംഘം ധരിക്കണം. അസംഘ ശസ്ത്രേണ ദൃഢേന ചിത്വാന്ന് നമ്മൾ ദിവസം പറയും. എന്താണ് ഈ സംഘം എന്ന് പറയുന്നത്? ഛേദിച്ചു കളയണം. സംഘം എന്ന് പറയുന്നതും മനോവൃത്തിയാണ്. സംഘം മാനസിക വൃത്തിയാണ്. എങ്ങനെയാണോ നമ്മുടെ അന്ധകരണത്തിൽ സുഖം ദുഃഖം കാമം ക്രോധം ദ്വേഷം ഇത്തരം മനോവൃത്തികൾ ഉണ്ടാകുന്നത്, അതുപോലെ മനസ്സിലുണ്ടാകുന്ന വളരെ ശക്തമായ ഒരു പരിണാമമാണ് സംഘം. മനസ്സിന്റെ വിഷയ സാന്നിധ്യത്തിലുള്ള വിഷയാഭിമുഖമായിട്ടുള്ള ശക്തമായൊരു പരിണാമം, അതാണ് സംഘം. അപ്പൊ സംഘത്തെ ത്യജിക്കുക, അതിനെനി പറയും എന്താണ്? അസംഘ ശസ്ത്രേണ, അസംഘമാകുന്ന ശസ്ത്രം കൊണ്ട് എന്ന് പറയും, ആണ് സംഘത്തെ ത്യജിക്കാൻ പറയുന്നത്. അപ്പോൾ സംഘത്തെ ത്യജിക്കുന്ന ഈ അസംഗത എന്ന് പറയുന്നത് എന്താണോ, അസംഗ ഭാവന, അതാണ് ദരീൽ. പ്രപഞ്ചത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അസംഗമായിട്ട് ഒരു വസ്തു മാത്രമേ അസംഗമായിട്ടുള്ളൂ, ആത്മാവ്. ബാക്കിയെല്ലാം സംഘമുള്ളതാണ്, സംയോഗങ്ങളാണ്, കൂടിക്കലരുന്നതാണ്. ഒന്നിനോടും കൂടിക്കലരാതെ നിൽക്കുന്നത് ആത്മവസ്തുവാണ്. ഇപ്പൊ സംഘത്തെ ത്യജിക്കുന്നതിന് അസംഘഭാവന കൊണ്ടേ പറ്റൂ. അസംഘത്തെ ത്യജിക്കുന്നതിനുള്ള മുഖ്യമായ ഉപായം അത് അസംഘഭാവനയാണ്. അപ്പോൾ ജീവൻ കർമ്മം ചെയ്യുന്ന അവസ്ഥയിൽ അവൻ സംഘത്തോടു കൂടിയിരിക്കുകയാണ്. ആത്മാവിന് ഇന്ദ്രിയം വിഷയം തുടങ്ങിയവയുമായി വരുന്ന സംഘമാണ് ജീവഭാവം എന്ന് പറയുന്നതാണ്. അപ്പൊ സംഘത്തോടു കൂടിയിരിക്കുന്ന സംഘരൂപത്തിലിരിക്കുന്ന ജീവൻ തന്റെ യഥാർത്ഥ സ്വരൂപമായ അസംഗതയെ ഭാവന ചെയ്യുന്നു. അങ്ങനെ ഭാവന ചെയ്തുകൊണ്ടാണ് വിഷയത്തോടുള്ള ആ സംഘത്തെ തിരിക്കുന്നത്. ഈ സംഘം എന്ന് പറയുന്നതിന് സംഘം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നതാണ് അർത്ഥം. ഇവിടെ ഏത് ഏതിനോട് കൂടിച്ചേർന്നിരിക്കുന്നു? ജീവൻ വിഷയങ്ങളോട് കൂടിച്ചേർന്നിരിക്കുന്നു. വിഷയത്തിൽ നിന്ന് അജീവന് വേർപിരിയാൻ കഴിയുന്നു. അജീവൻ എങ്ങനെയാണ് വിഷയങ്ങളോട് കൂടിച്ചേർന്നിരിക്കുന്നത്? അഹന്തയിലൂടെയും അന്ധകരണവൃത്തിയിലൂടെയും. അഹന്തയെ ആശ്രയിച്ചുണ്ടാകുന്ന സംഘവൃത്തികൾ, ആ സംഘവൃത്തികളിലൂടെ ജീവൻ വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മൾ സംഘം സംഘം എന്ന് പറയുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വിഷയങ്ങളോടാണ് ബന്ധപ്പെടുന്നത്? കർമ്മത്തോടും അതിന്റെ ഫലത്തോടും. പ്രസിദ്ധമായൊരു ഉദാഹരണം പറയും. തേൻ കുടിക്കാൻ പോകുന്ന ഈച്ച ആ തേനിലേക്ക് വീണു പോകുന്നു. അതുപോലെ കർമ്മയോഗി കർമ്മത്തിന്റെ കുരുക്കിൽ അകപ്പെട്ടു പോകുന്നു. ഇതാണ് സംഘം എന്ന് പറയുന്നത്, കർമ്മഠൻ എന്ന് പറയുന്നു. യോഗനിഷ്ഠനായി കർമ്മം ചെയ്യേണ്ടവൻ എന്ത് ചെയ്യുന്നു? കർമ്മനിഷ്ഠനായി കർമ്മം ചെയ്യുന്നു, കർമ്മത്തിൽ മുഴുകിപ്പോകും. ഈ കർമ്മത്തിൽ മനോവൃത്തികൾ ആത്മവിസ്മരണത്തോടുകൂടി മുഴുകുന്നതിനാണ് സംഘം എന്ന് പറയുന്നത്. ഇതുകൂടി തെളിച്ച് പറഞ്ഞാൽ ആത്മവിസ്മൃതി സംഭവിച്ചിട്ട് മനോവൃത്തികളെല്ലാം കർമ്മ ഉന്മുഖമാവും. കർമ്മത്തിലാകാം, അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലത്തിലാകാം, അല്ലെങ്കിൽ കർമ്മം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളിലാകാം, അല്ലെങ്കിൽ കർമ്മഫലമായി വരുന്നതാണ്. ഇവിടെയെല്ലാം മനസ്സ് മുഴുകിപ്പോകും. ആത്മവിസ്മൃതി തന്നെ തന്നെ വിസ്മരിച്ചു പോകും. അപ്പൊ ജീവൻ ഒരിക്കലും അങ്ങനെ കർമ്മത്തിലേക്ക് മുഴുകാൻ പാടില്ല. എന്തുകൊണ്ട്? ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് അസംഗതയാണ്, നിസ്സംഗമായ ആത്മാവാണ്. ഈ ഉപദേശങ്ങൾ ഓരോ ഭാഗത്തും വരുമ്പോഴും ആത്മാവിന്റെ അസംഗതയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയും എല്ലാ സന്ദർഭങ്ങളിലും. ഇതാവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് തന്റെ സ്വരൂപത്തെ ഒരു കർമ്മയോഗി നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കർമ്മത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് കർമ്മം ചെയ്യുക, അതിന് കേവലം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായി അസംഗത എന്നുള്ള ഒരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വന്ന് കർമ്മയോഗിക്ക് കർമ്മത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കാൻ പറ്റത്തില്ല. മറിച്ച് എന്ത് വേണം? ഈ അസംഗത എവിടെയാണെന്നുള്ളത് കർമ്മയോഗി ചിന്തിക്കണം. അസംഗത ആത്മാവിനേ ഉള്ളൂ. അഹന്തയും അന്ധകരണവൃത്തികളും ആ ആത്മാവിനെ കർമ്മബദ്ധനാക്കാൻ ശ്രമിക്കുകയാണ്. കർമാനുഷ്ഠാന വേളയിൽ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആത്മവിസ്മൃതി വരാതെ ആത്മാവിന്റെ അസംഗഭാവത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കർമ്മയോഗിക്ക് ഈ തേനീച്ച തേനിൽ വീണു പോകാതിരിക്കുന്നു പോലെ കർമ്മത്തിന്റെ കുരുക്കുകളിൽ പെട്ടുപോകാതിരിക്കാം. കർമ്മത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കർമാനുഷ്ഠിക്കാം. മുന്നോട്ട് ചെല്ലുമ്പോൾ പറയും എന്താണ്? നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവന്ന കാരേ. കർമ്മയോഗി ഇത് ചിന്തിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. നവദ്വാരങ്ങൾ ഉള്ളോടുകൂടിയിരിക്കുന്ന ഈ പുരത്തിൽ, ഈ ശരീരത്തിൽ ഈ കർമ്മം ചെയ്യുന്നവൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നൈവ കുറുവന്ന കാരേ, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യിക്കുന്നു. ആത്മാവിന്റെ സ്വസ്ഥമായ നില ധ്യാനിച്ച് ഉറപ്പിക്കുന്ന ഒരു കർമ്മയോഗിയാണ് ഈ കർമ്മത്തിന്റെ അസ്വസ്ഥമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ രണ്ട് വിപരീത കോടികളിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് ചുരുക്കം. കർമ്മ മേഖല എന്ന് പറയുന്നത് വിക്ഷിപ്തമാണ്, മനസ്സിന്റെ വിക്ഷിപ്തമായ അവസ്ഥയാണ് കർമ്മം. അപ്പൊ ആ കർമ്മയോഗത്തിൽ എന്ത് ചെയ്യുന്നു, മനസ്സ് ഏകാഗ്രമായ, അല്ലെങ്കിൽ ഇവിടെ ഭഗവാൻ പറയുന്ന തരത്തിൽ വ്യവസായാത്മിക ബുദ്ധി, ആ വ്യവസായാത്മികമായ ആത്മധ്യാനത്തെ ഉറപ്പിക്കുന്നു കർമ്മയോഗി. സാധാരണ ബുദ്ധിയെക്കുറിച്ച് പറയുന്ന ബുദ്ധിയുടെ നിർവചനം തന്നെ എന്താണ്, നിശ്ചയാത്മിക ബുദ്ധി. നിശ്ചയാത്മികയാണ് ബുദ്ധി. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ്. ഒന്ന്, കർമ്മത്തിൽ നിശ്ചയം വേണം, അത് അത്യാവശ്യമാണ്. കർമ്മം ചെയ്യുന്ന അസംഗമായി കർമ്മം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ കർമ്മത്തിൻ്റെ നിയമങ്ങളെ മാനിക്കാതെ, കർമ്മത്തിൻ്റെ ന്യായത്തെ ഒന്നും അംഗീകരിക്കാതെ കർമ്മം ചെയ്യുന്നു എന്നർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ ശ്രദ്ധയില്ലാതെ കർമ്മം ചെയ്യുന്നു എന്നതിനർത്ഥമില്ല. കർമ്മത്തിലെ ശ്രദ്ധ ലൗകികമായി ബാഹ്യമായി ഒരു കർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ എങ്ങനെ അനുഷ്ഠിക്കാമോ അങ്ങനെ തന്നെ അനുഷ്ഠിക്കാൻ കർമ്മയോഗിയും ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട്? അതാണ് ലോകനീതി. ഈ ലോകനീതിയെ മറികടക്കാൻ, അതിലടക്കാൻ കർമ്മയോഗിക്ക് അവകാശമൊന്നുമില്ല. കർമ്മത്തിൻ്റെ ബാഹ്യമായ നിയമങ്ങളെ കർമ്മയോഗി അനുസരിച്ചേ മതിയാവും. എന്നുവെച്ചാൽ കർമ്മം അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിൽ കർമ്മയോഗി ചെയ്യുന്ന കർമ്മങ്ങൾക്കും അതിൻ്റെതായ പൂർണ്ണത, അതിൻ്റെ സമഗ്രത ഉണ്ടായിരിക്കും. അതേസമയം അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ അവിടെ ഈ പറയുന്ന നിശ്ചയാത്മികമായ ബുദ്ധി, അതായത് കർമ്മത്തെ തിരിച്ചറിയണം, ഈ ചെയ്യുന്ന കർമ്മം താൻ ചെയ്യാൻ കടപ്പെട്ടവനാണോ അർഹതപ്പെട്ടവനാണോ എന്ന് കർമ്മത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ആ കർമ്മം ഭംഗിയായി നിർവഹിക്കണം, ആ കർമ്മങ്ങളിലെ ന്യൂനതകളെ കഴിയുന്നത്ര പരിഹരിച്ച് ചെയ്യണം. അതൊക്കെ എന്താണ്? ആ കർമ്മത്തിലുള്ള നിശ്ചയാത്മികമായ ബുദ്ധിയാണ്. പക്ഷെ സാധാരണ ഒരു കർമ്മിയും അത് തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ ഒരു കർമ്മം ചെയ്യുന്ന ഒരാളും കർമ്മം ഭംഗിയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, കർമ്മത്തെ പൂർണ്ണമാക്കുന്നു, ലോകത്ത് മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെ എല്ലാം എന്ത് വരുന്നു? അവരുടെ നിശ്ചയാത്മികമായ ബുദ്ധി തന്നെയാണ് അവിടെ സഹായിക്കുന്നത്. പക്ഷെ ആ ബുദ്ധി കേവലം കർമ്മത്തിന് മാത്രമേ ഉള്ളൂ. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന നിശ്ചയാത്മികമായ ബുദ്ധി ആത്മാവിലൂടെ വേണം. ആത്മാവിൻ്റെ അസംഗതയെ മനസ്സിൽ വ്യക്തമായി ധരിച്ചുകൊണ്ടാണ് കർമ്മയോഗി കർമ്മം ചെയ്യുന്നത്. ആ അസംഗതയെക്കുറിച്ചുള്ള ഈ പറയുന്ന വ്യവസായാത്മികമായ ബുദ്ധി കർമ്മയോഗിക്കുള്ളതുകൊണ്ടാണ് കർമ്മയോഗിക്ക് കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നത്. എങ്ങനെ മാറിയിരിക്കുന്നു? കർമ്മയോഗി സ്വയം ധരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കർമ്മയോഗത്തിൽ ഉള്ള ആത്മഭാവന ഈശ്വരസ്മരണം, പലരുടെയും മനസ്സിൽ സംശയം വരും, ഇതെങ്ങനെ കഴിയും? ആത്മഭാവന ഈശ്വരസ്മരണം അത് ഭഗവാൻ ഉപദേശിക്കുന്നതുകൊണ്ട് തന്നെ കഴിയും, അതിൽ ശ്രദ്ധയുള്ളവർക്ക് കഴിയും. ആത്മഭാവന, ആത്മാവിനെ അസംഗമായി ഭാവന ചെയ്യുക, കർമ്മങ്ങൾ ഈശ്വരാർത്ഥം ചെയ്യുക, ഒരേ വ്യക്തിയുടെ മനസ്സിൽ എങ്ങനെ ഈ രണ്ട് വിരുദ്ധ ഭാവങ്ങൾ വരും എന്ന് ചിലർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന എന്തുകൊണ്ട്? ഇത് രണ്ടും വിരുദ്ധമാണെന്ന് കൽപ്പിക്കുന്നതുകൊണ്ടാണ്. ആത്മാവിന്റെ ഒരു ഭാവങ്ങളും ആത്മാവിൽ വിരുദ്ധങ്ങളല്ല. ഇത് കൽപ്പിക്കുന്നവന്റെ മനസ്സിൽ അവൻ വിരുദ്ധതകളെ കൽപ്പിക്കുന്നതാണ്. ഇപ്പൊ സഗുണ നിർഗുണ ഭാവം, ആത്മാവിന്റെ അസംഗത എന്ന് പറയുന്നത് ആത്മാവിന്റെ നിർഗുണഭാവമാണ്. അത് ധ്യാനിക്കുന്ന കർമ്മയോഗിക്ക് എന്തുകൊണ്ടത് കർമ്മയോഗി ധ്യാനിക്കുന്നു? കർമ്മയോഗം അങ്ങനെ അനുഷ്ഠിക്കാൻ ഉപദേശിച്ചിരിക്കുന്നു. ആത്മാവിനെ സഗുണഭാവത്തിൽ ആരാധിക്കുന്നതിന് വൈഷമ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ തന്നെ പറയുന്നു. എന്താണ്? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആത്മാവിന്റെ സഗുണഭാവമാണ്, ഈശ്വരീയമായ ഭാവമാണ്. അപ്പൊ കർമ്മയോഗി ആ പാപ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് കർമ്മത്തെ അനുഷ്ഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാപമോചനത്തിന്റെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു ഈശ്വരൻ കർമ്മയോഗിക്കുണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തോ വൈരുദ്ധ്യമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന എന്താണോ, നമ്മുടെ മനസ്സിൽ വൈരുദ്ധ്യം ഇരിക്കുന്നതുകൊണ്ടാണ്. തത്വത്തിൽ വൈരുദ്ധ്യമില്ല, ചിന്തിക്കുന്നവന്റെ മനസ്സിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അവൻ തന്നെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. തത്വത്തെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഒരേ തത്വത്തിന് തന്നെ പല ഭാവങ്ങളിലിരിക്കാം. ഈശ്വരന്റെ സഗുണ നിർഗുണ ഭാവങ്ങളെന്ന് പറയുമ്പോൾ പലരും ധരിച്ചിരിക്കുന്നത് രണ്ട് ദൈവങ്ങൾ തമ്മിൽ വലിയ വിരോധത്തിലിരിക്കുന്നു എന്നാണ്. സഗുണ ദൈവവും നിർഗുണ ദൈവവും തമ്മിൽ ഈ സഗുണവും നിർഗുണവും എന്ന് പറയുന്നത് എന്തോ കടുത്ത വിരോധമുള്ള രണ്ടുപേരാണ്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്ന് സ്വന്തം മനസ്സിന് വിരോധങ്ങളെ സങ്കല്പിച്ചിട്ട് ചിന്തിക്കുന്നവരാണ് കൂടുതലും. തത്വത്തിൽ വിരോധമില്ല, തത്വത്തിൽ മറിച്ച് എന്താണ്? അദ്വൈതത്തിൽ സഗുണ നിർഗുണ ഭാവങ്ങളെ പരസ്പര വിരുദ്ധമെന്ന് കാണിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് പരസ്പരം സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. ഒരേ തത്വത്തിന് അനന്തമായ ഭാവങ്ങളുണ്ട്. അതിനെ വിശദീകരിക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? അത് സഗുണമെന്നും നിർഗുണമെന്നും പറയുന്നു. ഇത് പരസ്പര വിരോധമുള്ള കാര്യമല്ല അദ്വൈതത്തിൽ. അദ്വൈതപരമായി ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വിരോധം വരും. സഗുണവും നിർഗുണവും കൂടി യോജിപ്പിക്കാൻ കഴിയാതെ വരും. പക്ഷെ അദ്വൈത ഭാവനയിൽ അവിടെ വിരോധമില്ല. എന്തുകൊണ്ട്? നിർഗുണമായ ഒരു തത്വത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ രണ്ട് ഭാവങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതിന് അവിടെ യാതൊരു പ്രയാസമില്ല. ഈശ്വരൻ്റെ സഗുണഭാവത്തെയും നിർഗുണഭാവത്തെയും വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈശ്വരൻ ഒരു കാലത്തിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിർഗുണനായും വേറൊരു സ്ഥലത്ത് വേറൊരു കാലത്തിൽ സഗുണനായും പ്രത്യക്ഷപ്പെടുന്നു എന്നല്ല. ഈശ്വരൻ കാലദേശ അവധികൾക്കപ്പുറം ഒരേ ഭാവത്തിൽ സഗുണനായും നിർഗുണനായും ഇരിക്കുന്നു എന്നാണ്. അതിൽ കാലദേശ പരിച്ഛേദമില്ലാതെയാണ് സഗുണ നിർഗുണ ഭാവങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഗീതയിൽ ഇതുപദേശിക്കുമ്പോൾ നിത്യ സർവഗത സ്ഥാളു അചലോയും സനാതന എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർഗുണഭാവത്തെ നിർവികാരഭാവത്തെയാണ് പറയുന്നത്. അച്ഛേദ്യവും അദാഹ്യവും അക്ലോദ്യം എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു? ആത്മാവിൻ്റെ നിർഗുണഭാവത്തെ കാണിക്കുകയാണ്, വികാരരഹിതമായ അവസ്ഥ. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. ഇങ്ങനെ നൂറ് നൂറ് ശ്ലോകങ്ങൾ പറയുകയാണെങ്കിൽ നൂറ് നൂറ് ശ്ലോകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ കർമ്മങ്ങളോട് ബന്ധപ്പെടാതെ കർമ്മഫലങ്ങളോട് മമതയില്ലാതെ ഇരിക്കുന്ന ആത്മാവിന്റെ ഭാവം, നിർഗുണഭാവം. പത്മപത്രം ഇവാംബസ ഉദാഹരണത്തിലൂടെ പറയും. അംബസ്സിലെ ജലത്തിലെ പത്മപത്രത്തെ പോലെ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഇങ്ങനെ ആത്മാവിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? അത്തരത്തിൽ ആത്മാവിനെ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതാരാണ് ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നത്? കർമ്മയോഗം അനുഷ്ഠിക്കുന്ന വ്യക്തി. അപ്പൊ കർമ്മയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കർമ്മയോഗത്തിലേക്കൊന്ന് പ്രവേശിക്കും. കർമ്മിയായി നിന്നുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യങ്ങൾ അനന്തമായി പോകും. ആ ചോദ്യങ്ങളുടെ ഒരു സമാധാനവും നമ്മളെ സമാധാനിപ്പിക്കത്തുമില്ല. അപ്പോൾ കർമ്മി എന്നുള്ള നിലയിൽ നിന്ന് കർമ്മയോഗി എന്നുള്ള നിലയിലേക്ക് കടക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അങ്ങനെ കടക്കുമ്പോഴേ മനസ്സിലാവും ഈ കർമ്മയോഗം പ്രായോഗികമാണ്. ഒരാൾ കർമ്മയോഗത്തിലേക്ക് കടന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അയാളിൽ കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നതായി ബുദ്ധി അയാളുടെ അന്ധകരണത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കർമ്മയോഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനും അയാളുടെ സംസ്കാരം അനുകൂലമായിരിക്കണം, മറ്റ് അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകണം. അത് വേണം ഏത് കാര്യത്തിനും. ഇത് സാധാരണ കാരണങ്ങളാണ്, അതുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് കർമ്മയോഗിയുടെ നിലയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമാധാനം അയാളെ സമാധാനപ്പെടുത്തും. അതിന്റെ മറുപടി അല്ലെങ്കിൽ മറുപടിയൊന്നും സമാധാനപ്പെടുത്തത്തില്ല. അപ്പോ അസംഗമായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിസ്സംഗ അതേ അസംഗ അതേ എന്ന് പറയുമ്പോൾ തന്റെ ആത്മാവിന്റെ എന്ന് പറയുമ്പോഴും മറ്റെന്തോ ഒരു വസ്തുവിന്റെ എന്ന് ധരിച്ചു പോകും. കർമ്മയോഗം അനുഷ്ഠിക്കുന്ന കർമ്മയോഗിയുടെ നിസ്സംഗമായ അവസ്ഥയെ ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് കർമ്മയോഗി കർമ്മം ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണ് കർമ്മയോഗിയിൽ നിസ്സംഗത വരുന്നത്. അല്ലാതെ കർമ്മയോഗിയിൽ നിസ്സംഗത വരുത്താൻ വേറെ ഉപായങ്ങളൊന്നുമില്ല. എനിക്ക് കർമ്മത്തിനോട് താല്പര്യമില്ല, കർമ്മഫലത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നതുകൊണ്ട് താല്പര്യമില്ലാതെ വരത്തില്ല. എന്തുകൊണ്ട്? താല്പര്യമില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഒരു മനോവൃത്തിയുള്ളൂ. താല്പര്യമുള്ള മനോവൃത്തികൾ അന്ധകരണത്തിൽ അതിന്റെ സംസ്കാരവും അതിന്റെ വൃത്തികളും നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സംഘവൃത്തി, കർമ്മത്തോടും കർമ്മഫലങ്ങളോടുമുള്ള സംഘം, ആസക്തി, ആസക്തി രൂപത്തിലുള്ള മനോവൃത്തികൾ മനസ്സിൽ നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഗീതാശ്ലോകം പറയുന്നത്. അസംഘശാസ്ത്രേണ ദൃഢേന ചിത്വ. ആ പറയുന്നതിന്റെ താല്പര്യം ഒരിക്കലും നമ്മുടെ അന്ധകരണത്തിൽ പതിയത്തില്ല. എവിടെയായി അസംഗതയുള്ളത്? മനസ്സ് നിരന്തരം സംഘവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിന് നിരന്തരം ആസക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വൃത്തി രൂപത്തിൽ. അങ്ങനെയുള്ള ഒരാൾ അസംഘശാസ്ത്രേണ അസംഗത എന്ന് പറയുന്നതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ശബ്ദാർത്ഥത്തിൽ കവിഞ്ഞ് വേറെ സംഭവിക്കത്തില്ല. പറയുന്ന സന്ദർഭത്തിൽ പോലും ആ പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ അസംഗത വരുന്നതിന് യാതൊരു സാധ്യതയില്ല. മറിച്ച് അസംഗതയെ ധ്യാനിക്കണം. എന്നുവെച്ചാൽ സ്വസ്വരൂപത്തെ ധ്യാനിക്കണം. തന്റെ സ്വരൂപം ഈ കർമ്മം ചെയ്യുന്നവൻ അസംഗനായ ആത്മാവാണ് എന്ന് ആദ്യം അറിയണം. അറിഞ്ഞിട്ട് ആ ഭാവനയെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കണം. അങ്ങനെ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്ത് വരുന്നു? അന്ധകരണ വൃത്തികൾക്ക് മാറ്റം വരുന്നു. അന്ധകരണത്തിൽ അസംഗവൃത്തികൾ വരുന്നു. സംഘവൃത്തികളെ അസംഗവൃത്തികൾ കൊണ്ട് നശിപ്പിക്കുന്നു. അതിന്റെ ഉന്മൂലനാശം ആത്മജ്ഞാനം കൊണ്ടേ സാധ്യമാവും. എന്നാലും ഒരു കർമ്മയോഗിക്ക് കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശീലിക്കേണ്ടതായ അസംഗഭാവനയുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കർമ്മയോഗി ഞാനിയാകത്തില്ല എന്നൊന്നും മറികടന്ന് ചോദിക്കരുത്. കർമ്മയോഗിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യമേ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, എന്താണ്? കർമ്മയോഗി അജ്ഞനാണ്. കർമ്മയോഗി കർത്തൃത്വബോധമുള്ളവനാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി കർമ്മം ചെയ്യാൻ തയ്യാറാകുന്നവനാണ് കർമ്മയോഗി. അങ്ങനെയുള്ള കർമ്മയോഗി അഹന്തയെ ത്യജിക്കുന്നു, മനസ്സിനെന്ത് ചെയ്യുന്നു, തന്റെ സ്വരൂപം, തന്റെ വാസ്തവ സ്വരൂപമായ അസംഗതയെ ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നു. ഇപ്പൊ താൻ അസംഗനായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ താൻ എങ്ങനെ അസംഗനാകുന്നു? കാരണം സംഘവൃത്തികൾ, മനസ്സിന്റെ ആ പരിണാമം, ആസക്തി രൂപത്തിലുള്ള പരിണാമങ്ങളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ തടയുന്നു. എന്താണ് ഈ അസംഗഭാവന? രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന്, സംസ്കാരം കൊണ്ട് നമ്മുടെ ഉള്ളിൽ സഹജമായി പ്രവർത്തിക്കുന്ന ഈ ആസക്തി കർമ്മത്തോടും കർമ്മഫലങ്ങളോടുമുള്ള മാനസികമായ ആസക്തി, അതിനെ ഇല്ലാതാക്കുന്നു, നശിപ്പിക്കുന്നു. അത് നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതുതായി വരുന്നതിനെ തടയുന്നു. രണ്ടും സംഭവിക്കുന്നു. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവ് നൈവകുർവൻ നഗാരയൻ, വാസ്തവത്തിൽ അത് അസംഗമായി തന്നെ ഇരിക്കുന്നു, അനാസക്തമായി തന്നെ ഇരിക്കുന്നു എന്ന് ഭാവന ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയാണ് ഒരാൾക്ക് അനാസക്തി യോഗം സിദ്ധമാകുന്നു. അല്ലാതെ അനാസക്തിയെക്കുറിച്ച് പഠിച്ചതുകൊണ്ടായില്ല. അനാസക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും പറ്റില്ല. അനാസക്തി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടും സാധ്യമല്ല. അനാസക്തി ഒരു സ്ഥലത്തേ ഉള്ളൂ എന്ന് ആദ്യം മനസ്സിലാവുക. ആത്മാവിൽ മാത്രം, ആത്മാവിന്റെ സ്വരൂപം അനാസക്തമാണ്, അസംഗമാണ്. ആ ആത്മാവ് താൻ തന്നെയാണെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് കർമ്മയോഗി എന്ത് ചെയ്യുന്നു? തന്റെ സ്വരൂപത്തെ, തന്റെ സ്വരൂപമായിരിക്കുന്ന നിസ്സംഗതയെ ഭാവന ചെയ്ത് തിട്ടപ്പെടുത്തുന്നു. കർമ്മരംഗത്തിലേക്ക് പോകുന്നു. ആ ഭാവന അയാളിൽ ദൃഢമായ സംസ്കാരത്തെ ഉണ്ടാകുന്നു. ആ സംസ്കാരം ഈ കർമ്മത്തിന്റെ കുരുക്കിൽപ്പെടാതിരിക്കാൻ അയാളെ സഹായിക്കുന്നു, അയാളെ രക്ഷിക്കുന്നു. വ്യവഹാരവേളയിൽ, വ്യവഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മയോഗം ഗൗരവമുള്ള ഒരു വിഷയമാണ്. വെറുതെ ലാഘവമായിട്ട് നമുക്ക് പ്രവർത്തിച്ച് കർമ്മയോഗിയാകാൻ പറ്റത്തില്ല. എല്ലാ ആധ്യാത്മിക സാധനങ്ങൾക്കും ഉണ്ട് അതിൻ്റെതായ ഗൗരവം. അത്രയേ ഉള്ളൂ കർമ്മയോഗത്തിൽ. അല്ലാതെ നമ്മൾ കർമ്മ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മനസ്സാസക്തമായി തീരും. നമ്മുടെ കർമ്മത്തോട് നമ്മുടെ മനസ്സാസക്തമായി, നമ്മുടെ കർമ്മ മണ്ഡലത്തോട് ആസക്തി വരുന്നു. ആ ആസക്തിയെ തിരിച്ചറിയാതെ നമ്മൾ കർമ്മം ചെയ്യുന്നു. അതിന്റെ ഫലമായി എന്ന് വരുന്നു ഈ അടുത്ത് പറയുന്ന സമത്വം, അത് മനസ്സിന് നഷ്ടപ്പെടുന്നു. സാധാരണ കർമ്മിയും നമ്മളും തമ്മിലും വ്യത്യാസമില്ലാതെ വരുന്നു. അപ്പൊ അസംഘശാസ്ത്രം കൊണ്ട് ഇതിനെ ഛേദിക്കുക എന്ന് പറയുന്നത് അസംഘഭാവന കൊണ്ട് അതിന് വിരുദ്ധമായിരിക്കുന്ന മനോവൃത്തികളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അതിനെ ഉണ്ടാകാൻ അനുവദിക്കാതിരിക്കുക. ഇതാണ് അതിന് ആത്മധ്യാനം, ആത്മാവിന്റെ അസംഗമായ ധ്യാനത്തെ ശീലിക്കുക. അതാണ് അത് നിരന്തരമായി ദൃഢമായി അഭ്യസിച്ചു കഴിഞ്ഞാലേ അത് പ്രയോജനം വരുത്തും. സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചുള്ള ദുർബലമായ സങ്കല്പങ്ങളാണ് സാധാരണഗതി വരുന്നത്. ആത്മാവിനെ കുറിച്ചായാലും ഈ പറയുന്ന അസംഗത, സമത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായാലും ശ്രവണം കൊണ്ട് സാധാരണഗതി ഒരുവന്റെ മനസ്സിൽ വരുന്നത് എന്താണ്? ഈ വിഷയങ്ങളെ സംബന്ധിക്കുന്ന വളരെ ദുർബലമായ കൽപ്പനകളാണ് വരുന്നത്. ദൃഢമായ ഭാവനയും ഈ ദുർബലമായ കൽപ്പനകളും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുമല്ലോ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും. എന്താണ് വിട്ടുപോയത്? നമ്മൾ ഗ്രഹിച്ചതല്ല വിട്ടുപോയത്. ഇതിനെ സംബന്ധിച്ച് ശ്രവണം കൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വളരെ ദുർബലമായ കൽപ്പനകളാണ് വിട്ടുപോകുന്നത്. ആ ദുർബലമായ കൽപ്പനകൾ ദുർബലമായതുകൊണ്ട് തന്നെ അത് വിട്ടുപോകും. അവിടെ അഭ്യാസമില്ല. അന്ധകരണത്തിന്റെ സ്വഭാവമാണ്, ജലത്തിന്റെ സ്വഭാവമാണ് എന്താണ്? അതിലൊരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു തരംഗം ഉണ്ടാവും. അതുപോലെ അന്ധകരണത്തിന്റെ സ്വഭാവമാണ്. ശബ്ദം ശ്രോത്രേന്ദ്രിയത്തിലൂടെ അന്ധകരണത്തിൽ ചലനങ്ങളെ ഉണ്ടാക്കും. ശബ്ദം അർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ശ്രവണത്തിൽ നമുക്കുണ്ടാകുന്ന, സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഈ അർത്ഥബോധങ്ങൾ വളരെ ദുർബലങ്ങളായ കൽപ്പനകളാണ്. അത് ദുർബലമായതുകൊണ്ട് തന്നെ അടുത്ത ക്ഷണം നശിച്ചു പോകും. സാധന എന്ന് പറയുന്നത് എന്താണ്? അത് ദുർബലമായ കൽപ്പനകളല്ല, മറിച്ച് ദൃഢമായ ഭാവനയാണ്. രണ്ടു തമ്മിൽ വ്യത്യാസം. ഇത് മനസ്സിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് നിൽക്കത്തില്ല. അത് താത്കാലികമായി ഉണ്ടായ വെറും കൽപ്പനകളാണ്, അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൃഢമായ ഭാവന, അവിടെയാണ് അഭ്യാസത്തിന്റെ ആവശ്യം. അത് അഭ്യാസം കൊണ്ടുണ്ടാക്കിയെടുക്കുന്നതാണ്, അല്ലാതെ സഹജമായി ഉണ്ടാകുന്നതല്ല. കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് സഹജമായി ഉണ്ടാകുന്നതാണ്. ശബ്ദം വരുന്ന നിമിത്തം മാത്രം, ശബ്ദത്തിന്റെ സ്വഭാവമാണ് അർത്ഥബോധത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അത് ദുർബലമായതുകൊണ്ട് തന്നെ അത് അതിന് സ്ഥായിത്വം നശിച്ചു പോകും. പക്ഷെ കർമ്മയോഗി അങ്ങനെയല്ല. കർമ്മയോഗിക്ക് അവിടെ അഭ്യാസമുണ്ട്, മാനസികമായ അഭ്യാസം. അയാൾ എന്ത് ചെയ്യുന്നു? ഈ ദുർബലമായ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ട് ദൃഢമായ നിരന്തരമായ അഭ്യാസം കൊണ്ട് അതിനെ ദൃഢപ്പെടുത്തുന്നു. അത് നശിക്കത്തില്ല. അവിടെ അഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ അനുഷ്ഠിക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം അകന്നു പോകുന്നത്, ക്ഷണികമായി പോകുന്നു. അസംഗതയെ, ആത്മാവിന്റെ അസംഗതയെ ആവർത്തിച്ച് ഉപദേശിക്കുന്നത് എന്താണ്? ഒരു തവണ പറഞ്ഞാൽ മതിയല്ലോ. വീണ്ടും വീണ്ടും ഇത് പറയുന്നത് എന്തിനാണ്? കാരണം വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നത് തന്നെയാണ് അഭ്യാസം. വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞു, അധ്യാത്മശാസ്ത്രത്തിൽ പുനരുക്തി ഒരു ദോഷമല്ല. വീണ്ടും വീണ്ടുമുള്ള ആവർത്തനം, ഉപദേശത്തിൽ വരുന്ന ആവർത്തനം ശ്രോതാവിന് വീണ്ടും വീണ്ടും ഇതനുഷ്ഠിക്കുന്നതിനുള്ള പ്രേരണയാണ് ആ പുനരുക്തി. അപ്പോൾ നിരന്തരമായ അഭ്യാസത്തിലൂടെ അസംഗഭാവനയെ ദൃഢപ്പെടുത്തിയെടുത്ത് കർമ്മം ചെയ്യുന്നു. അതാണ് കർമ്മയോഗിയുടെ പ്രത്യേകത. അതിനുള്ള ഒരു വിവേകം എങ്കിലും കുറഞ്ഞപക്ഷം കൈമുതലായുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ മുഖ്യമായി വരുന്നത് തിരിച്ചറിവിന്റെ പ്രശ്നമാണ്. അതാണ് ഏറ്റവും മുഖ്യമായി വരുന്നത്. ആ തിരിച്ചറിവ്, അതായത് വിവേകം, അത് സമ്പാദിച്ച് ആ വിവേകത്തിന്റെ വെളിച്ചത്തിൽ ഒരാൾ കർമ്മയോഗം ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ട് ഈ കർമ്മയോഗത്തിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കുക. എന്നാലേ കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിശേഷം പോകത്തുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, എന്നിട്ടതിനെ നമ്മൾ പ്രായോഗികമായി അനുഷ്ഠിക്കുന്നു. സാധാരണ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെ എല്ലാം അങ്ങനെയാണ്. ഭൗതികമായ ഒരു അഭ്യാസത്തിന് രണ്ട് തലമുണ്ട്. ഒന്ന് അതിൻ്റെ തിയറി, ആ തിയറി പഠിച്ചതിന് ശേഷം അതുകൊണ്ടുവന്ന് പ്രാക്ടിക്കലാക്കുക. ഡ്രൈവിങ്ങിനെ കുറിച്ച് ആദ്യം പഠിക്കുന്നു പുസ്തകമാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിനൊരു തിയറിയുണ്ട്, വേറിട്ടൊരു പ്രായോഗികതയുണ്ട്. അധ്യാത്മശാസ്ത്രത്തിൻ്റെ അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങൾ, തിയറിയും പ്രാക്ടിക്കലും രണ്ടില്ല, രണ്ടും ഒന്നാണ്. അതാണ് ഭൗതിക ശാസ്ത്രവും അധ്യാത്മശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ആ അതിൻ്റെ സ്ഥൂലമായ ഭാവങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം, അതിന് ഒരു തിയറിയുണ്ട്, പിന്നെ വേറൊരു പ്രാക്ടിക്കലും ഉണ്ടെന്ന്. ഇവിടെ അതില്ല, രണ്ടും ഒന്നായിട്ടേ നിൽക്കും, രണ്ടും രണ്ടല്ല. ഇവിടെ ആത്മാവിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത് ആ ബോധനത്തെ ഒരുവൻ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ബോധനത്തെ ഒരുവൻ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് അതിൻ്റെ പ്രായോഗികമായ അനുഷ്ഠാനം. അല്ല, ഒരിക്കൽ ബോധിക്കുക, രണ്ടാമത് പിന്നെ അനുഷ്ഠിക്കുക, അങ്ങനെ രണ്ടില്ല ഇവിടെ. ആ ബോധനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അത് തന്നെയാണ് അതിൻ്റെ പ്രായോഗിക അനുഷ്ഠാനം. അതങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർമ്മം വേറെ അനുഷ്ഠിക്കുന്നു, പിന്നെ കർമ്മയോഗത്തിൻ്റെ തിയറിയെ അന്വേഷിക്കുന്നു. കർമ്മം നമ്മൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കർമ്മയോഗത്തിനെ സംബന്ധിച്ചുള്ള തിയറി നമ്മൾ വേറെ അന്വേഷിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, ബുദ്ധിയുക്തനായി കർമ്മം ചെയ്യുന്നു എന്നാണ്. അതിൻ്റെ ഇത് രണ്ടും ഒരിടത്ത് തന്നെ സംഭവിക്കുന്നു. കർമ്മയോഗത്തിൻ്റെ ബുദ്ധിയെ ഉൾക്കൊള്ളുക, അവിടെ തന്നെ കർമ്മയോഗത്തിൻ്റെ അനുഷ്ഠാനവും സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞല്ലോ ആത്മാവിൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കുക, ആത്മസ്വരൂപത്തിൻ്റെ ഭാവന, അത് കർമ്മയോഗത്തിൽ നിന്ന് വേറിട്ട ഒരു കാര്യമല്ല, അതുകൂടി ചേരുമ്പോഴാണ് കർമ്മയോഗം പൂർത്തിയാകുന്നത്. അപ്പോൾ ആത്മഭാവനയെ ഉള്ളിൽ ദൃഢപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ കർമ്മയോഗ അനുഷ്ഠാനമാണ്. ഇതിനു വേണ്ടി രണ്ടായി കരുതരുത്. അപ്പൊ ഞാൻ കർമ്മയോഗം ചെയ്യുന്നു, ആത്മാവിനെ ധ്യാനിക്കുന്നു, രണ്ട് പ്രവൃത്തിയല്ല. ആ കർമ്മയോഗം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് ഈ ആത്മഭാവന കൂടി ചേരുമ്പോഴേ ആകുന്നുള്ളൂ. ആത്മാവിന്റെ അസംഗഭാവന, അല്ലെങ്കിൽ ഇവിടെ ഈ സമത്വത്തിന് ഉപകരിക്കുന്ന എന്തെല്ലാം സാധനങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം കൂടി ചേരുമ്പോഴേ പൂർണ്ണമാകുമ്പോഴേ ആ കർമ്മയോഗം പൂർണ്ണമാകുന്നുള്ളൂ. കർമ്മയോഗത്തിന്റെ പൂർത്തി എന്ന് സാധാരണ ഒരു ധരിക്കുന്ന എന്താണ്? ആ കർമ്മം ഭംഗിയായി ചെയ്യുക. ബാഹ്യമായി ഭൗതികമായി നമ്മൾ മുമ്പിൽ വരുന്ന കർമ്മത്തെ കുറ്റമറ്റതാക്കി തീർക്കുമ്പോൾ അവിടെ കർമ്മയോഗം പൂർത്തിയായി എന്ന് ധരിക്കുന്നു. അത്തരം ഒരു പ്രവൃത്തിക്ക് കർമ്മയോഗിയുടെ ആവശ്യമില്ല. സാധാരണ കർമ്മികളും അത് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ആത്മതത്വത്തെ കുറിച്ചൊന്നും ബോധമില്ലാത്തവരും അത് തന്നെ ചെയ്യുന്നു. അപ്പൊ കർമ്മയോഗത്തിൽ വരുന്ന വിശേഷത എന്ന് പറയുന്നത് ഈശ്വരബോധമാണ്. അതുകൊണ്ടാണ് കർമ്മയോഗത്തിന്റെ ആ മുഖ്യമായ അംശം മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈശ്വരബോധമില്ലാത്തവനും കർമ്മം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈശ്വരബോധമില്ലാത്തവനും കർമ്മം ചെയ്യാൻ പറ്റും, പക്ഷെ അതൊരിക്കലും യോഗമാകത്തില്ല, അവിടെ യോഗം കാണത്തില്ല. അപ്പൊ ഇത് ഒന്നായിത്തീരുമ്പോൾ, കർമ്മവും ഈശ്വരബോധവും ഒന്നായിത്തീരുമ്പോൾ മാത്രമേ അവിടെ കർമ്മയോഗം സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾ അസംഗമായി കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു ജീവന് അസംഗമായി കൽപ്പിക്കാൻ ഭാവന ചെയ്യാൻ ആത്മാവ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ആത്മഭാവനയെ ദൃഢപ്പെടുത്തിക്കൊണ്ട് കർമ്മം ചെയ്യുക. അപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് കർമ്മം ചെയ്യുന്നത്? ഈ അസംഗനായ ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. അസംഗനായ ആത്മാവ് കർമ്മം ചെയ്യുന്നത് കൊണ്ട് കർമ്മത്തോടോ കർമ്മഫലങ്ങളോടോ ആ അസംഗനായ ആത്മാവിന് താല്പര്യമില്ല. ചോദിക്കും, അസംഗനായ ആത്മാവിന് എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മയോഗി അജ്ഞാനിയാണ്. അജ്ഞാനിയായിരിക്കുന്നതുകൊണ്ട് അസംഗനായ ആത്മാവിന് കർമ്മം ചെയ്യാൻ പറ്റുന്നു. അജ്ഞാനത്തിന്റെ ഉന്മൂലനാശം വരുന്നത് വരെ ഈ അസംഗനായിരിക്കുന്ന ആത്മാവ് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. കർമ്മയോഗിയെ സംബന്ധിച്ച് എന്നുവെച്ചാൽ താൻ അസംഗനായിരിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യുന്നു. അസംഗനായിരിക്കുന്നത് കൊണ്ട് അയാൾ കർമ്മത്തിന് കുടുങ്ങിപ്പോകുന്നില്ല. കർമ്മം ചെയ്യുമ്പോൾ തന്നെ തനിക്ക് മാറി നിൽക്കാൻ പറ്റും. പക്ഷേ താൻ അജ്ഞനായിരിക്കുന്നതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടിയും വരുന്നു. അതാണ് കർമ്മയോഗി സംഭവിക്കുന്നത്. അജ്ഞനായിരിക്കുന്നതുകൊണ്ട് കർമ്മയോഗിക്ക് കർമ്മം അനുഷ്ഠിക്കേണ്ടി വരുന്നു. പക്ഷേ അയാൾ അസംഗനായിരിക്കുന്നതുകൊണ്ട് കർമ്മത്തിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും അയാൾ വേറിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് കർമ്മയോഗിയിൽ കർമ്മ സംസ്കാരം ഉണ്ടാകാത്തത്, കർമ്മവാസനകൾ ജന്മത്തിന് കാരണമായി തീരാത്തത്. അതുകൊണ്ടാണ് മാ കർമ്മഫല ഹേതൃഭൂ, കർമ്മഫലത്തിന് ഹേതുവാകാതെ കർമ്മയോഗിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഒരു ആസ്പെക്റ്റാണ്. അതിനെ പല തലങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിന്റെ ഒരു ഭാവം ഇതാണ്, അസംഗതയിൽ നിന്നുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുന്നു. അസംഗത ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അസംഗത എവിടെ ഇരിക്കുന്നു ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, കർമ്മയോഗിയുടെ അസംഗത എവിടെ ഇരിക്കുന്നു? ആത്മാവിലാണോ അതോ അന്ധകരണത്തിലാണോ? അന്ധകരണത്തിലാണ്. എന്തുകൊണ്ട്? അസംഗത എന്ന് പറയുന്നത് കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഭാവനയാണ്, ക്ഷണികമായ കൽപ്പനയല്ല, മറിച്ച് ദൃഢമായ ഭാവനയാണ്. ഭാവന എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അന്ധകരണ വൃത്തിയാണ്. ആത്മാവിനെ അസംഗമാക്കേണ്ട ജോലിയൊന്നും കർമ്മയോഗിക്കില്ല, ആർക്കുമില്ല, ഒരു യോഗിക്കുമില്ല. കാരണം അത് സ്വതേ അങ്ങനെയാണ്. പക്ഷെ ആ ആത്മാവിന്റെ അസംഗതയെ ഇപ്പൊ കർമ്മയോഗി ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നു. ആത്മാവിന്റെ അസംഗതയെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നു? ആത്മാവിന്റെ അസംഗതയെ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ ഭാവനയെ ദൃഢപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ആ അസംഗത എവിടെയിരിക്കുന്നു? കർമ്മയോഗിയുടെ അന്ധക്കണ്ണത്തിൽ, മനസ്സിലിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർമ്മയോഗിയുടെ മനസ്സിൽ വരുന്ന ആ അസംഗത, അതാണ് ഇവിടുത്തെ സമത്വം. അതാണ് അടുത്ത് പറയുന്നത് സിദ്ധ്യസിദ്ധ്യു സമോഭൂത്വ. അടുത്ത് പറയുന്നത് ഭാഷ്യത്തിന് നോക്കുക, ഫലതൃഷ്ണാശൂന്യേന ക്രിയമാണേ കർമ്മണി സത്വശുദ്ധിജ ജ്ഞാനപ്രാപ്തി ലക്ഷണ സിദ്ധി തദ് വിപര്യേജ അസിദ്ധി തയോഹു സിദ്ധ്യസിദ്ധ്യോരവി സമസ്തുല്യോ ഭൂത്വ കുരു കർമാണി. ഈ കർമ്മയോഗത്തിന്റെ ഒരു പരമകാഷ്ഠയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കർമ്മയോഗിയുടെ അഭ്യാസത്തെ കുറിച്ചാണ്. കർമ്മയോഗിയുടെ അഭ്യാസം കർമ്മയോഗിയെ എവിടെ കൊണ്ടെത്തിക്കുന്നു? സമത്വത്തിൽ, കർമ്മയോഗിയുടെ അന്ധക്കരണത്തിന്റെ സമത്വത്തിൽ. അതാണ് പറയുന്നത് ഫലതൃഷ്ണാശൂന്യേന ക്രിയമാണ് ഈ കർമ്മണി. ഫലതൃഷ്ണ, ഫലാസക്തി, ആ ആസക്തി കർമ്മത്തോടും വരാം. നമ്മളെപ്പോഴും കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആസക്തിയാണ്. കർമ്മയോഗിയെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് അതല്ല. കർമ്മയോഗിയെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ചിത്തശുദ്ധിയാണ്. ചിത്തശുദ്ധിയെക്കുറിച്ചുള്ള ബോധമാണ് കർമ്മയോഗിയെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഒരു കർമ്മിയെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ലൗകികമായ ഒരുപാട് ഘടകങ്ങൾ, വളരെ കാര്യങ്ങളുണ്ട്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഫലതൃഷ്ണാശൂന്യനായി, ഫലാസക്തി ഇല്ലാതെ, കർമ്മം ചെയ്തുകൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ സത്വശുദ്ധി ജാ ജ്ഞാനപ്രാപ്തി ലക്ഷണാസിദ്ധി, അയാൾ വരേണ്ടത് എന്താണ്? ആ ചിത്തശുദ്ധിയാണ്. അതിന്റെ ലക്ഷണം എന്താണ്? ചിത്തശുദ്ധിയുടെ ലക്ഷണം ജ്ഞാനപ്രാപ്തി. ഇവിടെ പ്രത്യേകം പറയുകയാണ് സത്വശുദ്ധി ജാ ജ്ഞാനപ്രാപ്തി ലക്ഷണ സിദ്ധി. ചിത്തശുദ്ധിയുടെ അടയാളം ജ്ഞാനപ്രാപ്തി. ഇപ്പൊ നമ്മൾ സത്സംഗത്തിലിരിക്കുന്നു, പലർക്കും പരാതിയാണ്, ഏലന്തിനാ ഇത് ഇത്രയും കടുപ്പിച്ച് പറയുന്നു. കുറച്ചുകൂടി ഇതങ്ങോട്ട് ലളിതമാക്കി പറഞ്ഞ പോലെ മതി. ലളിതമാക്കി നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിപ്പിക്കാനും ഇത് തന്നെ മതി. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുന്ന ആളിന് ഇത് വളരെ ലളിതമായിട്ടാ തോന്നുന്നു, അതാ തകരാറ്. പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലളിതമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചിലർക്ക് ഇത് വളരെ ലളിതമായിട്ടാണ് അനുഭവപ്പെടുന്നത്, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ചിലർക്ക് പറയുന്ന ഇത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്ക് മുട്ടുണ്ടെന്നർത്ഥം. മുട്ടെന്ന് വെച്ചാൽ ഈ മരത്തിനൊക്കെ മുട്ടുണ്ടായിരിക്കുന്നു, അതുപോലെ വളവും തിരിവുമൊക്കെ ഉണ്ട്. ബുദ്ധിക്ക് മുട്ടുണ്ടെങ്കിൽ പിന്നെ ഇതങ്ങോട്ട് കയറത്തില്ല. ഇത് വളരെ കഠിനമായി തോന്നും, പ്രയാസമുള്ളതായി തോന്നും. മുട്ടെന്ന് പറഞ്ഞാൽ കുറവെന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഇത് ശരണമല്ലാത്തതുകൊണ്ടല്ല, ബുദ്ധി സരളമല്ലാത്തതുകൊണ്ടാണ്. ഇത് വലിയ പ്രയാസമായി തോന്നി. വിഷയം സരളം തന്നെയാണ്, വിഷയം വളരെ ലളിതമാണ്. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിക്ക് ഈ മുട്ടൊക്കെ വരുന്നത്? അതിനാണ് ഇവിടെ പറയുന്നത് ചിത്തശുദ്ധി, സത്വശുദ്ധിയുടെ കുറവ്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? കർമ്മം ചെയ്യുന്നു, കർമ്മയോഗമല്ല, അതുകൊണ്ടത് സംഭവിക്കുന്നു. അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ എവിടെയെങ്കിലും അതൊക്കെ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അനുഷ്ഠിക്കും. അപ്പൊ ഇതൊന്നുമില്ലാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിക്ക് മുട്ടുവരും. അപ്പൊ എന്തെങ്കിലും ഒന്ന് വേണം, ഒരു സംസ്കാരം, ഇതിനെ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു സംസ്കാരം ഉണ്ടെങ്കിൽ ഇത് ക്രമേണെങ്കിലും ഇത് ലളിതമായിട്ട് അനുഭവപ്പെടും. തുടക്കത്തിൽ ബുദ്ധിമുട്ടായി തോന്നിയാൽ ഇത് സരളമായി അനുഭവപ്പെടുക ഒരാൾക്ക്, വേറൊരാൾക്കിത് കഠിനമായി അനുഭവപ്പെടുക. ഈ അന്തരം ആണ് ചിത്തശുദ്ധി കാണിക്കുന്നത്. അതുതന്നെയാണ്, അതാണ് ഇവിടെ പറഞ്ഞ ജ്ഞാനപ്രാപ്തി ലക്ഷണ. സത്സംഗം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ജ്ഞാനപ്രാപ്തിയാണ്. അപ്പോ അത് അതാണ് ചിത്തശുദ്ധിയുടെ അടയാളം. ചിത്തം ശുദ്ധമാകുന്നതിനനുസരിച്ച് ജ്ഞാനം, പ്രകാശം, അത് അന്ധകരണത്തിൽ ശക്തമായി വരും. എത്രമാത്രം ഈ തത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ചിത്തം ശുദ്ധമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. അപ്പോൾ ചിലർ പെട്ടെന്ന് പറയും, അങ്ങനെയാണെങ്കിൽ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെയും ചിത്തം ശുദ്ധമല്ലാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറയും. മേധാശക്തി അല്ലെങ്കിൽ ഓർമ്മശക്തി വേറെ, ചിത്തശുദ്ധി വേറെ, രണ്ടും രണ്ടാണ്. തത്വഗ്രഹണം വേറെ, ശാസ്ത്രധാരണ എന്ന് പറയുന്നത് വേറെ, രണ്ട് രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മിച്ചു വയ്ക്കാൻ കഴിയും, ലൗകികവും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊന്നും ഈ പറയുന്ന ജ്ഞാനപ്രാപ്തിയല്ല. ആത്മതത്വം ഒരുവന്റെ ഉള്ളിൽ പ്രകാശിക്കുക, അത് വ്യക്തമായി വരിക, അതാണ് ചിത്തശുദ്ധിയുടെ ലക്ഷണം. അല്ലാതെ ശാസ്ത്രജ്ഞാന സമ്പാദനം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനഃപ്പാഠം ചെയ്തു വയ്ക്കുകയും അത് പ്രസംഗിക്കുകയും ആൾക്കാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വിചാരിച്ചൊരാൾ ജ്ഞാനപ്രാപ്തി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ജ്ഞാനപ്രാപ്തിയുള്ളവർ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. അപ്പൊ നമ്മുടെ ഓർമ്മശക്തി, അതല്ല ജ്ഞാനപ്രാപ്തി എന്ന് പറയുന്നു. ഈ ഓർമ്മശക്തി എന്ന് പറയുന്ന ടേപ്പർ കാരണമുണ്ട്, അതിന് നമ്മളെ കാണുന്നുള്ള ഓർമ്മശക്തിയാണ്. നമ്മൾ ഇത് കേട്ടത് വീണ്ടും ഓർത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും ഇതിന്റെ ഒരു കാലംശം പോലും കിട്ടത്തില്ല. ടേപ്പർ കാരണമാണെങ്കിൽ ഒരു വള്ളി പുള്ളി ഇല്ലാതെ ഇതൊക്കെ വീണ്ടും ഓർക്കാൻ കഴിയും. അപ്പോൾ ഓർമ്മശക്തിയുടെ അടിസ്ഥാനത്തിൽ പറയണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിനകം ജ്ഞാനികളായിരിക്കും. കാരണം ഇതെല്ലാം അതേപടി അതിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർമ്മശക്തിയല്ല, ധാരണാശക്തിയല്ല. ഇവിടെ എന്താണ്? ഒരുവന്റെ ഉള്ളിൽ സത്വ സഞ്ജായതേ ജ്ഞാനം. അടുത്ത് പറഞ്ഞു ഈ പറയുന്ന തത്വം ആത്മനിഷ്ഠമായി സ്ഫുരിക്കുക എന്നുള്ളതാണ്. അതിന് ഓർമ്മശക്തിയായിട്ട് ബന്ധമൊന്നുമില്ല. തത്വജ്ഞാനത്തിന് ഓർമ്മശക്തിയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെയുള്ള നൂറുകണക്കിന് ശാസ്ത്രങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചു വച്ചിട്ട് പിന്നെ മോക്ഷം കിട്ടത്തുള്ളൂ എന്ന് വരും. അതില്ല. അതിനെയാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനപ്രാപ്തി ലക്ഷണം, സത്വശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനപ്രാപ്തി. താൻ അസംഗനാണ് എന്ന് കേൾക്കുമ്പോൾ അതിനെ തന്നെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുക. എന്താണ് ഈ പറയുന്നത്? അത് വരുന്ന ഒരു വൈഷമ്യം. ഇനി ഒരാൾ അതിനെ തിരിച്ചറിയുന്നു. തിരിച്ചറിഞ്ഞതിന് ശേഷം താൻ തന്റെ അസംഗതയെ അയാൾക്ക് ബോധ്യം വരും. അതാണ് ജ്ഞാനപ്രാപ്തി. ഈ അസംഗത തന്നിൽ തന്നെയാണ് ഈ പറയുന്ന അസംഗത എന്ന് പറയുന്നത്. ആത്മാവെന്നൊരു പറയുന്ന ഏതൊരു വസ്തുവിലിരിക്കുന്നതല്ല, അത് തന്നിൽ തന്നെയാണ് ഈ അസംഗത ഇരിക്കുന്നത് എന്നൊരാൾക്ക് ബോധ്യം വരുന്നത്. ആ ബോധത്തിൽ അയാള് കർമ്മങ്ങളെ അനുഷ്ഠിക്കുക, ഒന്നുചേരുന്ന കർമ്മങ്ങൾ. അത് സത്വശുദ്ധിക്കനുസരിച്ച് ആ ബോധത്തിന് ദൃഢത വന്നുകൊണ്ടിരിക്കുന്നു. സത്വശുദ്ധിയുടെ ഏറ്റക്കുറിച്ചിൽ അനുസരിച്ച് ബോധത്തിനും വരുന്നു ഏറ്റക്കുറിച്ചിൽ. ആരുടെ ഒരു കർമ്മയോഗി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആസക്തി കൂടാതെ കർമ്മണിക്രിയമാണ് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സത്വശുദ്ധി ജ്ഞാനപ്രാപ്തി ലക്ഷണ സിദ്ധി അതുണ്ടാകുന്നു. തദ് വിപര്യേജ അസിദ്ധി. പിന്നെ ഒരു കർമ്മയോഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചു, അയാൾക്ക് ഈ പറയുന്ന തരത്തിൽ ഉള്ള ഭാവനകൾ ചെയ്യുന്നതിനോ ഈ തത്വത്തെ വേണ്ടവണ്ണം ഗ്രഹിക്കുന്നതിനോ കഴിയുന്നില്ല. ഈ പറയുന്ന വ്യവസായാത്മികയായ ബുദ്ധി അതങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. അതാണ് തദ് വിപര്യേജ. അതിൻ്റെ എല്ലാം വിപര്യത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്ന അസിദ്ധി. നേരത്തെ പറഞ്ഞല്ലോ അക്ഷമനാക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു താൻ പ്രവർത്തിക്കുന്നു, തനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം. അതാണ് ഈ അസിദ്ധി. അതായത് താൻ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് ഫലം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്. മോക്ഷം അതെല്ലാം പിന്നെ ആയിക്കോട്ടെ. കർമ്മയോഗിക്ക് കുറഞ്ഞ പക്ഷം കിട്ടേണ്ടത് എന്താണ്? ഈ മനസ്സിന്റെ സമത്വമാണ്. അപ്പോൾ അയാൾ കർമ്മം ചെയ്യുന്നു, കർമ്മയോഗിയാകാൻ ശ്രമിക്കുന്നു, പക്ഷേ ഈ പറയുന്ന സമത്വങ്ങളൊന്നും മനസ്സിന് വരുന്നില്ല. സ്വാഭാവികമായിട്ടും അയാളുടെ കർമ്മയോഗ അനുഷ്ഠാനം തന്നെ അയാൾക്ക് പുതിയൊരു അസമത്വത്തെ സൃഷ്ടിക്കുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു അസമത്വം. ഇതൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പം കർമ്മയോഗം തന്നെ ഒരു പ്രശ്നമായി മാറി. ഉറക്കം വരുന്നില്ല. കർമ്മയോഗത്തെ കുറിച്ച് കേൾക്കാതിരുന്നപ്പോൾ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. കർമ്മയോഗത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം ഉറക്കം ശരിയാവുന്നില്ല. അസിദ്ധി. തയോഹോ സിദ്ധ്യസിദ്ധിയോരവി. അതായത് കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരുവന് കർമ്മയോഗത്തിൽ പുരോഗതി, അതിന്റെ അനുഷ്ഠാനത്തിനും അതിന്റെ ഫലസിദ്ധിയിലും പുരോഗതി. ആ പുരോഗതിയുടെ അടയാളമായിട്ട് പറയുന്നത് എന്താണ്? ജ്ഞാനപ്രാപ്തി. അല്ല, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത, വ്യക്തമായ ധാരണകൾ അതുണ്ടാകുന്നില്ല. അസിദ്ധി. ജ്ഞാനമെന്ന് പറയുന്നത് വ്യക്തമായ ധാരണയാണ്, ദൃഢമായ ധാരണ, അതുണ്ടാകുന്നുണ്ട്. അപ്പൊ ആ അസിദ്ധിയിലും അയാൾ അസ്വസ്ഥനാകുന്നു. പക്ഷെ പറയുന്നു അത് പാടില്ല, നമ്മുടെ സാധനയ്ക്കനുസരിച്ച് ഫലമുണ്ടാകാത്തതിൽ വരുന്ന അസ്വസ്ഥത, അതാണ് സിദ്ധി അസിദ്ധിയോഹു. ഇത് രണ്ടിനും അസ്വസ്ഥനാകാതെ സമഹ തുല്യോ ഭൂത്വ കുരു കർമാണി എന്നാ പറയുന്നത്. ഇതിന്റെ സിദ്ധിയിലും അസിദ്ധിയിലും സമനായിരുന്നുകൊണ്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? കുരു കർമാണി, കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കർമ്മയോഗത്തെ ഉപേക്ഷിക്കാനുണ്ട്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. യോഗസ്ഥ കുരു കർമാണി, കുരു കർമാണി എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ ഈ ചെയ്യുന്നതിന്റെ ഫലം നമുക്ക് അനുകൂലമായി വരുന്നുണ്ടോ, അതിന്റെ എത്രമാത്രം നമ്മൾ പുരോഗമിക്കുന്നുണ്ട്, ഇത്തരം ചിന്തകൾ കൊണ്ട് മനസ്സിനെ അസ്വസ്ഥനാക്കാതെ ചെയ്യുന്ന കർമ്മത്തിൽ മുന്നോട്ട് പോവുക. കാരണം ഇതിൽ ആപലാതി പാടില്ല, പരാതി പാടില്ല, അതാണ് പറയുന്നതിന്റെ ചുരുക്കം. അത് മനസ്സിനെ അസ്വസ്ഥമാക്കും. പലരും പറയും സാധനയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമായൊരു പുരോഗതിയൊന്നും കാണുന്നില്ലല്ലോ, ഒരു ചുക്കും ചെയ്യുന്നില്ല. മീൻ പഠിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഇത്രയും കാലം ഒരുപാടൊക്കെ ചെയ്തിട്ടും കാര്യമായൊരു പുരോഗതിയും കാണുന്നില്ലല്ലോ. ചെയ്ത പുരോഗതി ഉണ്ടാവും, ചെയ്തിട്ട് പുരോഗതി ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ചാപ്പാട് ഓടിച്ച് സുഖമായി കിടന്ന് ഉറങ്ങുക എന്നിട്ടാണ് പറയുന്നത്. എന്താണോ ഒരുപാടൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല, കേവലമായൊരു അഭിമാനം മാത്രം. ഇപ്പൊ കേൾക്കുന്നു ധരിച്ചുകൊണ്ട് ഇയാൾ എന്തോ ചെയ്യുന്നുണ്ട്, കൂടിയ ആളാണെന്ന്, ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താണ് ചെയ്യുന്നവന് പരാതിയൊന്നുമില്ല. ശരി, പലരും പറയുള്ളൂ 10-20 വർഷമായിട്ട് ആശ്രമത്തിൽ താമസിച്ചു, ഇതുവരെ ഒരു പുരോഗതി ഉണ്ടായി, ഇനി വേറൊരു ആശ്രമത്തിൽ പോയി നോക്കാം, അവിടെ വല്ല പുരോഗതി ഉണ്ടാവും. അത് ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞില്ലേ, ചെക്കിന്റെ ചുവട്ടിൽ കാളെ കെട്ടിയിരിക്കും പോലെയാ, അതിങ്ങനെ എണ്ണ ആട്ടിക്കൊണ്ടേയിരിക്കും. എണ്ണയുടെ മണവും ഗുണവുമൊന്നും അതിനെ അവസാനം കശാപ്പ് ചെയ്യുന്നതുവരെ അതിനറിയാൻ പറ്റത്തില്ല. അതുപോലെ ഇത്രയും വർഷത്തെ സീനിയോറിറ്റി എനിക്കുണ്ട്, എന്നിട്ടും കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് ഒരിക്കലും ആത്മാർത്ഥതയോടെ അല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഭഗവാൻ തന്നെ പറയുന്നില്ല എന്താണ്, സ്വല്പമപ്പി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോമായ, അല്പം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ ഇത് വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരാൾ പറയുന്നു 10-20 വർഷമായി ഞാൻ ഇവിടെ പണിയെടുത്തിട്ട് എനിക്കൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യണം, പറഞ്ഞ് ഉപദേശം കൊണ്ടൊന്നും പിന്നെ രക്ഷയില്ല. കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ കൈകൊണ്ട് വേണ്ട കാര്യം ചെയ്യണമെന്നാണ്, എന്നാലും മനസ്സിലാകത്തുള്ളൂ. വെറും ജാടകളാണ്, കാര്യങ്ങളില്ല. ഇവിടെ പറയുന്നത് സ്വല്പമപി അസ്യ ധർമ്മസ്യ, നമുക്ക് ഫലം കിട്ടുന്നില്ല എന്തുകൊണ്ട്, നമ്മളൊന്നും ചെയ്യാത്തതുകൊണ്ട്. ചെയ്യാതിരുന്നിട്ട് എന്തോ ചെയ്ത് എന്നിട്ട് ഫലം ഉണ്ടായില്ല എന്ന് പറയുകയാണ്. കർമ്മത്തിന്റെ നിയമമാണ് എന്താണ്, ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവും. ഇപ്പൊ ചിലർ ചോദിക്കും വിഘ്നങ്ങളുണ്ടെങ്കിലോ ഫലം കിട്ടാതിരിക്കാമല്ലോ, അപ്പൊ വിഘ്നങ്ങൾ നശിക്കാനുള്ളതും കൂടെ ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, ഈശ്വര ആരാധന കർമ്മയോഗി, ഈശ്വര ആരാധനാർത്ഥം കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഫലസിദ്ധിക്ക് വരുന്ന വിഘ്നങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ആ ഈശ്വര ആരാധന വേണം. അപ്പൊ ആ വിഘ്നങ്ങൾ നശിക്കും, അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ താൻ പുരോഗമിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. അപ്പോൾ പറയുന്നു, മനസ്സ് കർമ്മയോഗി മനസ്സിന്റെ സമതയെ ഒരവസരത്തിന് വിടാൻ പാടില്ല. സിദ്ധ്യ അസിദ്ധ്യോഹോ സമ തുല്യോ ഭൂത്വ, സിദ്ധ്യ അസിദ്ധികളിൽ തുല്യമായിരിക്കണം. അപ്പോൾ ഈ അസിദ്ധി തുല്യമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അസിദ്ധി? അതായത് താൻ പ്രവർത്തിക്കുന്നു, അതിനിതൊക്കെ ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നിടത്ത് അതാണല്ലോ അസിദ്ധി എന്ന് പറയുന്നത്. അതിൽ അയാൾ തുല്യനാകുന്ന എങ്ങനെ? അയാൾ മനസ്സിലാക്കുന്നു തന്റെ പ്രവൃത്തി വേണ്ടമണ്ണമായിട്ടില്ല, തന്റെ പ്രവൃത്തിയിലുള്ള ന്യൂനത കൊണ്ടാണ് സിദ്ധിയിൽ ന്യൂനത വരുന്നത്. എന്തൊക്കെയോ ചെയ്തു പാട്ടിക്കൂട്ടി, ഇവിടെ പറയുന്ന തരത്തിലുള്ള ഒന്നും സംഭവിച്ചതുമില്ല. അപ്പൊ അവിടെ തിരുത്തേണ്ടത് എന്താണ്? തന്റെ കർമ്മത്തെയാണ് തിരുത്തേണ്ടത്, താൻ തന്നെയാണ് തിരുത്തേണ്ടത്. തന്നെ തിരുത്തുമ്പോൾ ആ തന്നെ തിരുത്തണമെന്നുള്ള ബോധം വരുമ്പോൾ മനസ്സിന് സമാധാനം വരും. അപ്പോൾ ഇതിന് താൻ തന്നെയാണ് ഇതിനെ ശരിയാക്കേണ്ടത്. പറയുന്നില്ല ഉദ്ധരേത് ആത്മന ആത്മാനം, അവനവൻ തന്നെ. ആത്യന്തികമായിട്ട് അധ്യാത്മശാസ്ത്രത്തിന്റെ ഉപദേശം അതാണ്, ആത്യന്തികമായിട്ട് അവനവനെ രക്ഷിക്കുന്ന അവനവൻ തന്നെയാണ്. അപ്പൊ ചോദിക്കും, ഗുരുക്കന്മാർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ലേ എന്ന് ചോദിക്കും. നമ്മളെ രക്ഷിക്കില്ല, ഗുരു രക്ഷിച്ചോളൂ, രക്ഷിക്കാൻ കഴിയത്തില്ലേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഗുരുക്കന്മാർക്ക് രക്ഷിക്കാൻ കഴിയും, പക്ഷെ രക്ഷിക്കാൻ വേണ്ടി അവനെ നിന്നുകൊടുക്കണ്ടേ? രക്ഷിക്കാൻ വേണ്ടി നിന്നുകൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു പോയിന്റാണ് പ്രധാനമായിട്ടുള്ളത്. അതിനവൻ പാത്രമാകുക, സന്നദ്ധനാകുക എന്നുള്ളതാണ്, അത് മുഖ്യമായിട്ടുള്ള കാര്യമാണ്. സൽപാത്രമാകുക എന്നുള്ളത്, അതിനാണ് അധികാരിത്വ യോഗ്യത എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരുവനെ എങ്ങനെയാ രക്ഷിക്കുന്നത്? അതുണ്ടെങ്കിലേ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ കർമ്മയോഗിയുടെ കർമ്മ അനുഷ്ഠാന വേളയിൽ ഒരു സമയത്ത് അയാൾ നിരാശനാകാൻ പാടില്ല. ഈ നിരാശയും മറ്റും എല്ലാം വരുന്ന എന്തുകൊണ്ട്? കർമ്മയോഗത്തിന്റെ തത്വങ്ങളെ അയാൾ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്, വിവേകമില്ലാത്തതുകൊണ്ടാണ്. വിവേകിയായ ഒരുവനാണെങ്കിൽ എന്ത് വരുന്നു? സിദ്ധ അസിദ്ധിയോരവി അതിനും സമസ്തുല്യോ ഭൂത്വ, തന്റെ അനുഷ്ഠാനത്തിന്റെ ഫലങ്ങളിലും അവൻ സമനായിരിക്കുന്നു. അവന്റെ മനസ്സിൽ ഈ പറയുന്ന തരത്തിലുള്ള വികാരങ്ങളൊന്നും വരുന്നില്ല. മനസ്സിന്റെ വിരുദ്ധങ്ങളായ ഈ വികാര വിചാരങ്ങളാണ് അതിന്റെ അസ്വസ്ഥത എന്ന് പറയുന്നത്. സമനായി ഇരുന്നുകൊണ്ട് ഗുരുകർമാണി എന്ന് വെച്ചാൽ മുമ്പോട്ട് തന്നെ പോവുക, അതാണ് ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നു, കോസു യോഗ, ഇവിടെ എന്താണ് നിങ്ങളുടെ യോഗം എന്ന് പറയുന്നത്? യോഗം യോഗം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. എത്രസ്തഹ കുർവീതി യുക്തം, ആ യോഗത്തിൽ എത്രസ്തഹ, ഏതൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്തുകൊണ്ടാണോ, ഏതൊന്നിലിരുന്നു കൊണ്ടാണോ കുർവി കർമ്മം ചെയ്യൂ. കർമ്മ കുരു എന്ന് പറയുന്നു, കർമ്മം ചെയ്യൂ. ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, യോഗത്തിലിരുന്നുകൊണ്ട് കർമ്മം ചെയ്യുക, യോഗത്തിലിരുന്നുകൊണ്ട് കർമ്മം ചെയ്യുക. എന്താണ് ഈ യോഗം? അഷ്ടാംഗയോഗം വല്ലതുമാണോ? അതാണ് സംശയം. യോഗം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ. ഇവിടെ അർജുനൻ കർമ്മരംഗത്ത് നിൽക്കുകയാണ്. അർജുനന് അഷ്ടാംഗയോഗമൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, അത് വേറെ. ഇവിടെ അതല്ല, കർമ്മം ചെയ്യുക എന്ന് പറയുന്നു. കർമ്മം ചെയ്യുമ്പോൾ ഒരുവൻ പാലിക്കേണ്ടതായ യോഗം അതെന്താണ്? അതാണ് ചോദിക്കുന്നത്. കോസു യോഗ, എന്താണ് യോഗം? യത്രസ്ഥ കുർവി ഇതിയുക്തം, കുരു ഇതിയുക്തം, ആ യോഗത്തെ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മം ചെയ്യാൻ പറയുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം. യോഗത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് യോഗം ചെയ്യാൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയുന്നതല്ല, യോഗത്തിൽ സ്ഥിതനായി കർമ്മം ചെയ്യാൻ പറയുകയാണ്. നമുക്ക് തോന്നും ആത്മീയ മാർഗത്തിൽ പോകുന്ന പോലെ തന്നെ ലൗകികത്തിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ഗുരു ഒന്നിനു സമ്മതിക്കുന്നില്ല, പലർക്കും അതാണ് പരാതി. ഒന്നിനു സമ്മതിക്കുന്നില്ല, നമ്മൾ ആത്മീയതയിലേക്ക് വന്നതാണ്, പക്ഷെ നമ്മളെ പിടിച്ച് ലൗകികത്തിലേക്ക് ഇടുന്നു. അതാണ് ഇവിടെ ചോദിക്കുന്നത്, ഭാഷ്യകാരൻ ചോദിക്കുന്നത്. ഇതെന്താണ് ഈ യോഗം എന്ന് പറയുന്നത്? ആ യോഗത്തിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ പറയുന്നു. അവൻ സമാധാനം പറയുന്നു, ഇതമേവ തത് സിദ്ധ്യസിദ്ധ്യോഹോ സമത്വം യോഗ ഉച്ചിതേ. ഇവിടെ യോഗത്തിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ പറയുമ്പോൾ, അതായത് യോഗത്തിലിരുന്നു കൊണ്ട് യോഗം ചെയ്യാനല്ല പറയുന്നു. കുരുകർമാണി ആദ്യത്തെ പാദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, യോഗസ്ഥ കുരുകർമാണി. യോഗത്തിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ പറയും. എന്താണ് യോഗം? ഇതമേവ തത്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സിദ്ധി അസിദ്ധ്യോഹോ സമത്വം, ഇത്രയുള്ളൂ. അതാണ് യോഗം. സിദ്ധി അസിദ്ധികളിൽ സമഭാവനയിലിരുന്നു കൊണ്ട് കർമ്മം ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ യോഗം എന്ന് പറഞ്ഞാൽ, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മം ആണ് സാധന. ആ സാധനയുടെ ഫലമായി അയാൾക്ക് കിട്ടുന്നതാണ് സമത്വം. ആ സമത്വത്തെ സ്ഥിതി ചെയ്തുകൊണ്ട് അതാണ് യോഗം, കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെ ഫലങ്ങൾ അയാളുടെ സമത്വത്തെ നഷ്ടപ്പെടുത്തരുത്, അതാണ് പറയുന്നത്. കർമ്മം ചെയ്യുമ്പോൾ സമത്വം കൈവിടരുത്, ചുരുക്കി പറഞ്ഞു മനസ്സിന്റെ സമത്വം കൈവിടാതെ കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുന്നവന് ഒരു പരാതിയില്ല ഒരിടത്തും ആരോടും. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? പെറുപുറത്തോണ്ടാ കർമ്മം ചെയ്യും. എന്നെ ഇതിൽ കൊണ്ട് തള്ളിയല്ലോ എന്ന് മനസ്സിൽ ചിലപ്പോൾ സ്വയം ശപിച്ചുകൊണ്ടായിരിക്കും കർമ്മം ചെയ്യും. ഞാനിതൊന്നും ചെയ്യാൻ വേണ്ടിയുള്ളവനല്ല, യോഗിയോ ത്യാഗിയോ ഒക്കെ ആകേണ്ട ആളായിരുന്നു, എന്നെ കൊണ്ടുവന്ന് ഇതിലിട്ടിരിക്കുകയാണ് എന്ന് കരുതും. അതാണ് മനസ്സിന്റെ അസമത്വം എന്ന് പറയുന്നത്. അങ്ങനെ വരാൻ പാടില്ല കർമ്മയോഗിക്ക്. കർമ്മിക്കതൊക്കെ വരാം, കേവലമായി കർമ്മം ചെയ്യുന്നു അയാൾക്ക് കർമ്മതത്വങ്ങളൊന്നും അറിയത്തില്ല. ഈ പറയുന്ന ഭാവനകളോ ഈ പറയുന്ന കർമ്മതത്വങ്ങളോ ഒന്നും അയാളിലില്ല, അതുകൊണ്ട് അയാൾക്ക് പെരുപെറുക്കാം. പക്ഷെ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളമല്ല, സിദ്ധി അസിദ്ധികളിൽ സമത്വം നിലനിർത്തിക്കൊണ്ട് അതാണ് യോഗം. ആ യോഗത്തിൽ നിന്നുകൊണ്ട് അയാൾ കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയൊക്കെ പറഞ്ഞ് കേട്ടതിന് ശേഷവും ഒരാളെ ചോദിക്കും, എന്നാലും അതെങ്ങനെയാണ് സ്വാമി അത് ചെയ്യുന്നത്? ഇത് നടക്കുന്ന കാര്യമാണ്. ഒരാഗ്രഹമില്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും അമ്മ പറയണ്ടേ കൊള്ളായ്മ, നല്ല രീതിയിൽ ചെയ്യും. ഇത്രയെങ്കിലും ഒരു ഇതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? ഒരാൾ ചോദിച്ചാൽ ബാക്കിയെല്ലാം പോട്ടെ, ബാക്കിയെല്ലാം കിട ഒന്നുമില്ലെങ്കിലും ഒരു അപ്രീസിയേഷൻ, അമ്മയിൽ നിന്നെങ്കിലും ഒരു അപ്രീസിയേഷൻ കിട്ടണ്ടേ? ഇവനെ ഏൽപ്പിച്ചത് കൊണ്ട് ഈ കർമ്മം നല്ലവണ്ണം ചെയ്ത് കൊള്ളാം, ഇത്രയെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും എന്നാണ്. അതായിക്കോട്ടെ, അങ്ങനെ ഒരു അംഗീകാരം എങ്കിലും പ്രതീക്ഷിച്ചേ കർമ്മം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ. പക്ഷേ ഈ പറയുന്ന സമത്വം മനസ്സിൽ നിലനിൽക്കണം. എവിടെ കർമ്മപ്രേരണ ആയിട്ടൊരാൾക്ക് എന്തെങ്കിലും ഒരു അവലംബം ആവശ്യമാണ്, അത് നിൽക്കട്ടെ. പക്ഷേ കർമ്മയോഗത്തിൽ മുഖ്യമായിരിക്കുന്ന എന്താണ്? കർമ്മ, ആ കർമ്മയോഗിയുടെ മനസ്സിന്റെ സമത്വമാണ്. സമത്വം എന്ന് പറയുമ്പോൾ അടിച്ച് നിരപ്പാക്കിയിട്ട് കിട്ടുന്ന സമത്വമാണ്. ഭൂമിയൊക്കെ നിരപ്പാക്കി സമമാക്കിയിട്ട് അതുപോലെയുള്ള സമത്വമല്ല. ആ സമത്വം എന്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സ് വിരുദ്ധ ബോഡികളിലേക്ക് സഞ്ചരിക്കാതിരിക്കുക, മനസ്സ് ദ്വന്ദ്വാത്മകമാകാതിരിക്കുക, മനസ്സ് രാഗദ്വേഷങ്ങൾക്കും കാമക്രോധങ്ങൾക്കും മതമത്സരങ്ങൾക്കും മത്സരബുദ്ധിക്ക് വന്നും മനസ്സ് വഴിപ്പെടാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ മനസ്സ് എവിടെയായിരിക്കുന്നത് എന്ന് ചോദിക്കും. ഇതിലൊന്നും മനസ്സ് പോകുന്നില്ല, വേറൊന്നും ഒരിടത്തും മനസ്സ് പോകുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, പിന്നെ എവിടെയാണ് മനസ്സിരിക്കുന്നത് എന്ന് ചോദിക്കും. നമ്മുടെ മനസ്സ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ഇതിലൊക്കെയാണ്. അപ്പൊ ഇതിലൊന്നും പോകാതെ കർമ്മയോഗിയുടെ മനസ്സ്, മനസ്സിന് സമത്വമായിരിക്കാൻ ഒരിടമേ ഉള്ളൂ. വേറെ എവിടെ പോയാലും മനസ്സ് ഇളകിക്കൊണ്ടിരിക്കും. ഈശ്വരഭാവനയിൽ മാത്രമേ മനസ്സിന് സമത്വമുള്ളൂ, അല്ലാതെ മറ്റേത് വിഷയങ്ങളിലേക്ക് പോയാലും മനസ്സ് ദ്വന്ദ്വാത്മകമായി. എന്തുകൊണ്ട്? വിഷയം ദ്വന്ദ്വാത്മകമാണ്, അതുകൊണ്ട്. പക്ഷെ ആത്മഭാവന കൊണ്ട് മാത്രമേ മനസ്സിന് സമത്വം കൈവരിക്കാൻ പറ്റൂ. അല്ലാതെ വരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിന് സമത്വം കൈവരിക്കാമെന്ന് ഇതുവരെ ഒരു മനഃശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആത്മഭാവന എന്തുകൊണ്ട് പറഞ്ഞല്ലോ, അത് അസംഗമാണ്, അത് സമമാണ്. അപ്പൊ അതിനെ ഭാവന ചെയ്യുമ്പോൾ മനസ്സെന്ത് വരുന്നു? സമത്തിൽ നിൽക്കുന്നു. അവിടെ ഒരു ചോദ്യം വരും, ശരി, ആത്മാവിനെ ഭാവന ചെയ്തു, മനസ്സ് സമത്തിലായി, പക്ഷെ വ്യവഹാരത്തിലേക്ക് വരുന്നു, കർമ്മത്തിലേക്ക് വരുന്നു. കർമ്മത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പോകുന്നു. കർമ്മമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഈ രാഗദ്വേഷങ്ങളും മത്സരവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതാണത്, അതെല്ലാം അവിടെ കൂടിച്ചേരുന്നതാണ് ഈ കർമ്മമണ്ഡലം. അവിടേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന സമത്വം അവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, ആത്മാവിന്റെ സമത്വത്തെ ഭാവന ചെയ്തിട്ട് നമ്മുടെ മനസ്സെന്തെങ്കിലും കർമ്മത്തിലേക്ക് പോയിട്ടുണ്ടോ? അതൊന്ന് ചിന്തിച്ചു. നമ്മുടെ മനസ്സ് കർമ്മ മണ്ഡലത്തിലേക്ക് പോയി കർമ്മത്തിലെ തട്ടുമുട്ടും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ആത്മഭാവനയിൽ നിഷ്ഠമായി കർമ്മമണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും അവിടെ സഹായത്തിന് രക്ഷയ്ക്ക് ഈ ആത്മഭാവന ഉണ്ടാകുന്നു. അപ്പൊ അചഞ്ചലമായ മനസ്സ് എന്നൊന്നുണ്ട് എന്നപ്പം മനസ്സിലാവും. അതില്ലാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ദുർബലമായ സങ്കല്പങ്ങളുമായിട്ട് ഒരാൾ കർമ്മ രംഗത്തേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിൽ കൈമുതലായിട്ടൊന്നും കാണത്തില്ല. അയാൾ ഈ കർമ്മത്തിൻ്റെ തട്ടുമുട്ടുമൊക്കെ അനുഭവിച്ച് മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ആർജിക്കേണ്ടത് ആർജിക്കാതെ വ്യയം ചെയ്യേണ്ടത് വ്യയം ചെയ്യുന്നു, അവിടെയാണ് കുഴപ്പം വരുന്നത്. വരവുണ്ടാക്കാതെ ചെലവ് ചെയ്യുന്നു, അപ്പോൾ നഷ്ടം വരും, കച്ചവടം നഷ്ടത്തിലായി പോകും, കട കൂട്ടേണ്ടിയും വരും, പാപ്പരാകും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ആദ്യം ആർജിക്കേണ്ടതിനെ ആർജിക്കണം. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പറയുന്ന മനസ്സിന്റെ സമത്വത്തെ ആർജിക്കുക, അതും നമ്മൾ ശ്രദ്ധിക്കണം. കർമ്മയോഗി ഒരിക്കലും കർമ്മത്തിൽ നിന്നല്ല സമത്വത്തെ ആർജിക്കുന്നത്. ചിലർ അങ്ങനെയും പറയാറുണ്ട്, ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി മനസ്സ് ശരിയായിക്കൊള്ളൂ. ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. പക്ഷെ മനസ്സിന്റെ സമത്വം എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടത്തില്ല. മനസ്സിന്റെ സമത്വം എന്ന് പറയുന്നത് ആത്മഭാവനയിൽ നിന്നേ കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആത്മധ്യാനത്തെ ഉപദേശിക്കുന്നത്, ആവർത്തിച്ച് ആവർത്തിച്ച്. നിത്യസർവകഥസ്ഥാണു രജനോയം സനാതന എന്നൊക്കെ പറയുമ്പോൾ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഇങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പരിചയപ്പെടുത്തരല്ലേ. ഇങ്ങനെ ഒരു വസ്തുവുണ്ട്, നിത്യനും സർവകഥനും സ്ഥാണു എന്നൊരു വികാരിയുമായിരിക്കുന്ന ഒരു വസ്തുവുണ്ട്, നിങ്ങൾ അതിനൊന്ന് പരിചയപ്പെട്ടിരിക്കുക എന്ന് പരിചയപ്പെടുത്തരല്ല ചെയ്യുന്നത്, മറിച്ച് ആ വസ്തു നീയാണെന്ന് ബോധിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിന്റെ സ്വരൂപം ഇതാണ് എന്ന് നീ ദൃഢമായി ധരിക്കണം എന്ന് ബോധിപ്പിക്കുക ചെയ്യുന്നത്. അതിനൊരാൾ ഉൾക്കൊള്ളുന്നതാണ് ആത്മഭാവന എന്ന് പറയുന്നത്. അതിനെ ഒരാൾ അഭ്യസിക്കുന്നതാണ് അതിന്റെ ദൃഢത. അത് കർമ്മയോഗി അഭ്യസിക്കുന്നത് കൊണ്ട് കർമ്മയോഗിക്ക് മനസ്സിന് സമത്വമുണ്ട്. ഇത് കേട്ടിട്ട് ഒരാൾ കർമ്മം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ വിശേഷമൊന്നും ഉണ്ടാകത്തില്ല. ഇത് അഭ്യസിച്ചിട്ടാണ് ഒരാൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് അയാൾക്ക് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ഇവിടെ യോഗം എന്ന് പറയുന്നത് കൊണ്ട് തെറ്റിദ്ധാരണയൊന്നും വരരുത്. അതുകൊണ്ട് പറയുന്നു ഇതമേവ തത്സിദ്ധി അസിദ്ധ്യോഹോ സമത്വം യോഗവിച്ചത്. ഇത് തന്നെയാണ്, വേറൊന്നുമല്ല. ആ സമത്വമാണ് ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം യോഗം എന്നുള്ളതുകൊണ്ട് ഗ്രഹിക്കേണ്ടത്. ഇനി ശ്ലോകത്തിലേക്ക് നോക്കുക. ധനഞ്ജയ അല്ലയോ അർജുന, യോഗസ്ഥ യോഗസ്ഥ സൻ യോഗസ്ഥനായി സംഘം തെക്കുക, സംഘത്തെ ത്യജിച്ച് കർമാണി കുരു, കർമ്മങ്ങളെ ചെയ്യൂ. അവിടെ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം, സിദ്ധി അസിദ്ധ്യോഹ സമോഭൂത്വ കർമാണി കുരു എന്ന് പറയുന്നതിന് മുമ്പ് യോഗസ്ഥ സംഘം തെക്കുക, സിദ്ധ്യസിദ്ധ്യോഹോ സമോഭൂത്വ സിദ്ധ്യസിദ്ധികളിൽ സമനായിട്ട് കർമാണി കുരു, കർമ്മങ്ങളെ അനുഷ്ഠിക്കൂ. സമത്വം യോഗ ഉച്ചതി, സമത്വത്തെയാണ്, മനസ്സിന്റെ സമത്വത്തെയാണ് യോഗം എന്ന് പറയപ്പെടുന്നത്, ആചാര്യന്മാരാ ജ്ഞാനികളാന്നൊക്കെ പറയപ്പെടുന്നത് എന്നർത്ഥം. അനുശ്ലോകത്തിന്റെ അർത്ഥം ഇനി ശ്ലോകത്തിൽ നോക്കുക. യോഗസ്ഥ കുരു കർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ശാന്തി ശാന്തി.